തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗുരുവിന്റെ ദർശനമാല പോലെയുള്ള കൃതികളിലും ബ്രഹ്മവിദ്യാവചകം, അദ്വൈത ദീപിക, ആത്മോദേശകം, ഇവിടെയൊക്കെ അദ്വൈത തത്വത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ ഒരു അദ്വൈത തത്വം എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രം അതിൽ മാത്രമേ നമുക്ക് ഗുരുവിനെ ശങ്കരാചാര്യനുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും. ബാക്കി വരുന്ന ഭാഗങ്ങളിലെല്ലാം ഗുരുവിന്റെ ഇന്ന് ഈ ശങ്കരാചാര്യനുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. സ്മൃതികളുമായിട്ടും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെ മറ്റൊരു കാര്യം വരുന്നത് എന്താണ്, ഭക്തി, യോഗം പോലെയുള്ള ആധ്യാത്മികമായ സാധനങ്ങളാണ്. ദേവതോപാസന ഇതെല്ലാം കുറച്ച് പ്രാചീനമായി ഇവിടെ നിലനിന്നിരുന്നതാണ്. അതിനെ കേവലം അദ്വൈതത്തിന്റെ ഭാഗമെന്നോ അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ ഭാഗമെന്നോ സ്മൃതികളുടെ ഭാഗമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അത് പല വഴിക്കും നിലനിന്നിരുന്നു. ശൈവ സമ്പ്രദായത്തിന് നിലനിന്നിരുന്നു, വൈഷ്ണവ സമ്പ്രദായത്തിന് നിലനിന്നിരുന്നു, പിന്നെ പുരാണങ്ങളിൽ പലതരത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സമ്പ്രദായത്തിൽ നോക്കുമ്പോൾ ഒരു കൂടുതലും ഭക്തിയുടെ വശത്തേക്ക് നോക്കും, കൂടുതലും സ്വീകരിച്ചിരിക്കുന്നത് ശൈവ സമ്പ്രദായത്തെയാണ്. ശൈവ സമ്പ്രദായം എന്ന് പറയുമ്പോഴും അത് ഈ തമിഴ്നാട് ഇന്നത്തെ ഈ പ്രദേശങ്ങളൊക്കെ പ്രചരിച്ചിരുന്ന ഒരു സമ്പ്രദായം. അപ്പൊ അതും ഗുരു സ്വീകരിച്ചിരുന്നു. അതിനും ശങ്കരാചാര്യരുമായിട്ട് കടപ്പാടൊന്നും അല്ലെങ്കിൽ പഴയ സ്മൃതികളുമായിട്ടും അങ്ങനെ ഒരു കടപ്പാടില്ല. അതൊരു തമിഴ് ശൈലിയാണ്. പിന്നെ വേറൊരു കൂട്ടർ പറയുന്നുണ്ട്, അധികമൊന്നുമില്ല, ഒരാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗുരു പൂർണ്ണമായും പിന്തുടരുന്നത് കാശ്മീരി ശൈവിസത്തെയാണ്. അതിന്റെ അടിസ്ഥാനപരമായൊന്നുമില്ല. കാരണം കാശ്മീരി ശൈവിസം എന്നുള്ള ഒരു കാര്യം ഗുരു ഒരു സ്ഥലത്തും പരാമർശിക്കുന്നു. അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. പിന്നെ ഗുരുവിന്റെ ഈ ഓരോ വാക്കുകളൊക്കെ ഒരുപാട് വളച്ച് തിരിച്ച് മറിച്ചൊക്കെ വ്യാഖ്യാനിച്ചിട്ട് അങ്ങനെ സമൃദ്ധിക്കാൻ ശ്രമിച്ചാണ്. ഈ കാശ്മീരി ശൈവിസം, അദ്വൈതം എല്ലാം ആശയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്. അത് ഗുരുവിന്റെ രചനകളിലും കാണാം. അത് നേരിട്ട് കാശ്മീരി ശൈവിസവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള തെളിവുണ്ട്. പിന്നെ ഈ ഗവേഷകന്മാർ പറയുന്നുണ്ട്, ഇപ്പൊ വാസിഷ്ഠ അതിൽ കാശ്മീരി ശൈവിസത്തിന്റെ സ്വാധീനമുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിനും അതിന്റെ സ്വാധീനം വരും. അതുകൊണ്ട് ഗുരുവിന്റെ ശിഷ്യന്മാര്, ഗുരുവിന്റെ വ്യാഖ്യാതാക്കൾ, ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നവർ, ഗുരുവിന്റെ സമകാലികന്മാർ ആരും തന്നെ പറഞ്ഞിട്ടില്ല ഗുരു അവരുടെ വ്യാഖ്യാനങ്ങളിലൊന്നും ഗുരു കാശ്മീരി ശൈവിസത്തിന് ആണ് പറയുന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ചിലരൊക്കെ ഓരോരുത്തരുടെ ഗവേഷണവും കണ്ടെത്തലും ഒക്കെയാണ് ഉണ്ടെങ്കിൽ അവർ പറയണമായിരുന്നു. അപ്പോ ഈ ആരാധന ശരി ഒരു ആശയം പറയുമ്പോൾ അത് അവർക്ക് മുമ്പുണ്ടായിരുന്ന ആശയങ്ങളുമായിട്ട് ഒരു സ്വാധീനം, അവരിൽ സ്വാധീനം ഉണ്ടാകും, ഒരു ബന്ധം ഉണ്ടാകും. പ്രത്യേകിച്ചും ആധ്യാത്മികമായ കാര്യങ്ങളാകും, ആത്മീയ തത്വങ്ങളും മറ്റുമാകുമ്പോൾ അങ്ങനെ ഒരു സ്വാധീനം വരും. ഗുരുവിനും വന്നിട്ടുണ്ട്, പല പരമ്പരകളും ഗുരുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഗുരുവിന് സ്വന്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്താണ് ഗുരു പറഞ്ഞാൽ, എന്താണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇതാണ് സനാതനധർമ്മം. ഈ സനാതനധർമ്മത്തെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ സനാതനധർമ്മം ഇതാണ്, ഒരു ജാതി, ഒരു മതം. അതിനൊരു ജാതി എന്ന് പറയുമ്പോൾ അത് പഴയ എല്ലാ സ്മൃതികാരന്മാരെയും നിഷേധിക്കുകയാണ്. അവർക്ക് അർഹിയും ഒരു ജാതി എന്നുള്ള ഒരു സങ്കല്പമേ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് ഭാഗത്തൊക്കെ, പക്ഷെ ഈ സ്മൃതികളിലൊന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുവിനെ ഒരിക്കലും ഈ സ്മൃതികാരന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. സ്മൃതിക്കനുസരിച്ച് ഗുരുവിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന അബദ്ധം. അതുകൊണ്ട് ഗുരുവിന്റെ സന്യാസത്തെ സ്മൃതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന അബദ്ധമാണ്. ആധ്യാത്മികമായ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ കാണുമായിരിക്കും, അതൊക്കെ സാമാന്യ ധർമ്മങ്ങളെന്ന് പറയാം. അല്ലെങ്കിൽ പഴയ പുരാണങ്ങളിലോ വേദങ്ങളിലോ ഒക്കെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സന്യാസത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ശ്രീനാരായണ ധർമ്മത്തിൽ ചാതുർമാസ്യത്തെ കുറിച്ച് പറയുന്നു. ചാതുർമാസ്യ വ്രതം, ഈ ചാതുർമാസ്യ വ്രതം പഴയകാലത്ത് പ്രചാരത്തിലിരുന്ന ഒന്നാണ്. ശരിക്കും ചാതുർമാസ്യം എന്ന് പറയുന്ന കർമ്മം വൈദികമാണ്. വൈദികന്മാര് നാല് മാസങ്ങളിൽ നാല് കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു, അതിനാണ് ചാതുർമാസ്യം എന്ന് പറയുന്നത്. പിന്നീടത് രാമായണത്തിൽ വരുമ്പോൾ രാമൻ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിച്ചതായി പറയുന്നു. പിൽക്കാലത്ത് ചാതുർമാസ്യം വേറെ രീതിയിലായി. പിന്നെ വടക്കേന്ത്യയിലൊക്കെ സന്യാസിമാരുടെ ഇടയിൽ ചാതുർമാസ്യ വ്രതം അപൂർവമായിട്ടാണെങ്കിൽ ഇന്നും ചിലരൊക്കെ പേരിന് വേണ്ടി അതൊക്കെ ചെയ്യുന്നു. ചാതുർമാസ്യ വ്രതം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നാല് മാസം സന്യാസിമാർ യാത്ര ചെയ്യാതിരിക്കുക, അതാണ് എൻ്റെ പ്രധാനമായ കാര്യം. കാരണം പഴയകാലത്ത് മഴക്കാലം എന്ന് വെച്ചാൽ നദികളെല്ലാം കരകവിഞ്ഞുള്ളൂ. അപ്പോൾ ചെറിയ വള്ളത്തിനും മറ്റും നദി കടക്കാൻ ശ്രമിച്ച അപകടമാണ്, നീന്തി കടക്കുന്നത് സാധ്യമാണ്. അപ്പം മഴക്കാലത്ത് പൊതുവെ നാട്ടിലൊക്കെ ദാരിദ്ര്യവുമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, അവരവരുടെ ആശ്രമങ്ങളിൽ ഒരുമിച്ച് കൂടി ഇരിക്കും. ഇതാണ് പഴയകാലത്തെ ചാതുർമാസ്യം. അത് കാലാവസ്ഥ കൊണ്ട് വന്നാണ് ചാതുർമാസ്യം. അന്ന് ചാതുർമാസ്യ വ്രതത്തിന് ഇപ്പോഴും ഉണ്ട് ചിലടത്ത് അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കും, ഞങ്ങൾ യാത്ര ചെയ്യത്തില്ല. പ്രധാനമായും പ്രതിജ്ഞ എടുക്കുന്ന എന്താണ്, നദി തരണം ചെയ്യത്തില്ല. കാരണം ഇങ്ങനെ ഈ ചുറ്റിക്കറങ്ങി നടക്കുന്ന സ്വാമിമാർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അതൊരു ശീലമായി കഴിഞ്ഞാൽ, കാരണം ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഭക്ഷണം കിട്ടും, പിന്നെ ഇവിടെ ഭക്ഷണം കിട്ടുമെന്ന് ആൾക്കാർ മനസ്സിലാക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ തേടി തേടി പോകും, ഭക്ഷണം കഴിക്കുക, എവിടെയെങ്കിലും ചെറുതുകൊടുക്കുക. ഒരു ഉത്തരവാദിത്വമില്ലാത്ത ജീവിതം അവർക്കതൊരു വളരെ സ്വാതന്ത്ര്യമായിട്ട് അനുഭവപ്പെടും. ആശ്രമങ്ങളൊന്നുമില്ലല്ല ജീവിച്ച പഴയകാലത്ത്, പ്രത്യേകിച്ചും കുറച്ച് അസ്വാതന്ത്ര്യം വരും. മനുഷ്യൻ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മനുഷ്യരിങ്ങനെ കറങ്ങി നടന്ന് ജീവിച്ചിരുന്നു. ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ടെന്ന് ഇങ്ങനെ ഈ വേഷം ഒക്കെ ധരിച്ച് മാനസികമായ അസ്വസ്ഥതകളുടെ ആൾക്കാർക്ക് ഇങ്ങനെ കറങ്ങി നടക്കും. അവർക്ക് അവരവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരിങ്ങനെ കറങ്ങി നടക്കും, അതൊരു ആശ്വാസമാണ്. ഇതിനൊക്കെ അവർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് പഴയകാലത്ത് പറഞ്ഞത്, അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് 4 മാസമെങ്കിലും അടങ്ങിയിരിക്കുന്നത് യാത്ര ചെയ്ത്. അതാണ് ചാതർമാസം. അവര് എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവർ അവരവരുടെ ഗുരുക്കന്മാരുടെ ആശ്രമത്തിൽ അവിടെ ചെന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ വ്യവസ്ഥകളൊക്കെ അനുസരിച്ച് പഠിക്കുകയോ ജപിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് 4 മാസം. അതിനിടയ്ക്ക് ചാടി പോകാതിരിക്കാൻ അവരെ കൊണ്ട് പ്രതിജ്ഞ എടുത്തി. ചില ആശ്രമങ്ങളൊക്കെ ഇന്നും ഉണ്ടങ്ങനെ. പക്ഷെ ഇന്നതാരും പാലിക്കാറില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്നങ്ങനെ കറങ്ങി നടന്ന് ജീവിക്കുന്നവര് നോർമലായ ആൾക്കാർ വളരെ കുറവാണ്. അത് പ്രയാസമാണ്. പണ്ട് ജനസാന്ദ്രത ഇല്ലായിരുന്നുകൊണ്ട് കറങ്ങി നടക്കാമായ ഇന്നത് പ്രയാസമാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ ഇന്ന് കറങ്ങി നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്, സന്യാസിമാരിങ്ങനെ കറങ്ങി നടന്ന് പലതരത്തിലും സംശയിക്കും. ഇവർ മയക്കുമരുന്നൊക്കെ കച്ചവടം നടത്തുന്നവരാണോ എന്ന് പോലീസ് സംശയിക്കും. ഗ്രാമീണർ കുട്ടികളെ പിടിച്ചോണ്ട് പോകാൻ നടക്കുന്നവരാണോ എന്ന് സംശയിക്കും. അടിക്കും, കൊല്ലും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ചിലർ കൊന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇന്ന് ഓരോ പ്രദേശത്തും മതപരമായ കലഹങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് അറിയാതെ അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അടിയും, മരണം വരെ ചിലപ്പോൾ സംഭവിക്കും. ഒരാളോട് ഉള്ള ദേഷ്യം വേറൊരാളോട് തീർക്കും. ഇന്നത്തെ രീതി അതാണ്. മതപരമായ കലഹങ്ങളെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു തന്നെ കൊന്നു കഴിഞ്ഞാൽ പകരം ആ മതത്തിലുള്ള ആരെങ്കിലും കൊന്നാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പൊതുവേ സന്യാസിമാരൊന്നും അങ്ങനെ ബോധമുള്ള ആൾക്കാർ കറങ്ങി നടന്ന് ജീവിക്കാൻ ശ്രമിച്ചില്ല. സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. പോകുന്നവരെവിടെയെങ്കിലും പോയി അതിന് സ്ഥലമൊക്കെ കണ്ടിട്ട് അവരവരുടെ സ്ഥാനങ്ങളിൽ പോയി താമസിക്കും. അത്രയേ അതൊക്കെ ചുറ്റുപാടുകൾ മാറി വരികയാണ്. അതുകൊണ്ട് ഒന്നാമത് കറങ്ങി നടക്കുന്നുണ്ട്. രണ്ടാമത് പഴയതുപോലെ അല്ല ഇന്ന് യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് പാലങ്ങളും യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏത് സമയം യാത്ര ചെയ്യാം. മഴക്കാലത്തും ഇന്ന് യാത്ര ചെയ്യാം. മഴക്കാലവും വേനൽക്കാലവും തമ്മിൽ വ്യത്യാസം. പണ്ടത്തെ പോലെ മഴക്കാലത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല, നദികളൊക്കെ നിറഞ്ഞൊഴുകയാണ്, അങ്ങനെ ഒരു ചിന്താഗതിയില്ല. എപ്പോ വേണമെങ്കിലും എവിടെ വേണം യാത്ര ചെയ്യാം. ഇന്നിപ്പോ സന്യാസിമാര് പ്ലെയിനിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ യാത്ര ഒരു പ്രശ്നമേ അല്ല. പണ്ടങ്ങനെയാണ്, മുഴുവൻ കഴിഞ്ഞിടെയാണ് വേറെ ഒരു വഴി. അപ്പൊ 4 മാസം യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞ് വ്രതം പിടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവും. രാമനും സീത അന്വേഷിച്ചു പോയപ്പം വ്രതം പിടിച്ചിരുന്ന എന്തുകൊണ്ട്? കാരണം നദികളൊക്കെ നിറഞ്ഞു, മഴക്കാലമായി, നദി എങ്ങനെ കിടക്കും? ഉണ്ടാകെയുള്ള ചെറിയ വള്ളങ്ങളാണ് അത്. വെള്ളപ്പൊക്കം വെള്ളപ്പം, വെള്ളം വെള്ളത്തിൽ ഇറക്കാൻ കഴിയില്ല. പറഞ്ഞു വേറെ വഴിയും ഇല്ല, പാലങ്ങളില്ല. അപ്പൊ കാലമെല്ലാം മാറിയാണ്. അപ്പൊ ഇന്ന് ചാതുർമാസ്യ വ്രതം എന്ന് പറയുന്ന വ്രതത്തിനൊന്നും യാതൊരു അർത്ഥവും. പഴയ ഒരു ആചാരം പണ്ടങ്ങനെ ചെയ്തത് നല്ല ഉദ്ദേശത്തിലാണ്, അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന് ചാതുർമാസ്യ വ്രതം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചാതുർമാസ്യ വ്രതം എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോ ഈ സന്യാസം എന്നൊക്കെ പറയുമ്പോൾ സന്യാസിമാരൊക്കെ ഏതെങ്കിലും മഠങ്ങളോടോ ആശ്രമങ്ങളോടോ പ്രസ്ഥാനങ്ങളോടോ ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് എന്ത് വരും? ഓരോ ഉത്തരവാദിത്വം വരും. അവരെന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കറങ്ങിയെടുക്കാൻ പറ്റില്ല. പഴയ സന്യാസിമാരെ പോലെ ഉപേക്ഷിച്ച് കറങ്ങിയെടുക്കാൻ പറ്റില്ല. കാരണം അവരെ ഉത്തരവാദിത്വ കർമ്മങ്ങൾ കാണും, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി പശുവേലിയിലെ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നു. ചാതുർമാസ്യ വ്രതം എല്ലാം എടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നു. ഒരു ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ഒരു ചാതുർമാസ്യ വ്രതം ഇവിടെ അനുഷ്ഠിതമായിട്ട് ഒരു രേഖയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇതിനകത്ത് എഴുതി വെച്ച ചാതുർമാസ്യം എന്ന് പറയുന്നത്? നടക്കുന്ന കാര്യമല്ല. കാരണം ഇപ്പൊ ഇവിടെ ഇപ്പൊ ചാതുർമാസ വ്രതം അനുഷ്ഠിക്കുന്നവങ്ക എന്ത് വേണം? ബ്രാഞ്ചിലിരിക്കുന്ന എല്ലാവരും ഇവിടെ ഒന്ന് 4 മാസം താമസിക്കാൻ പറ്റും. അപ്പൊ അവിടെ ആരും ഇവിടെ ഉള്ളവരല്ലേ ആരെങ്കിലും ബ്രാഞ്ചിൽ ചെന്നിരിക്കാൻ പറ്റും? ഇല്ല. അങ്ങനെ എല്ലാവരും കൂടെ ഒരു കൂടിച്ചേരൽ നടത്താന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമോ അതിൽ കവിഞ്ഞൊന്നും സാധ്യമല്ല. കാരണം എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ചാതുർമാസ്യ വ്രതം 4 മാസം എല്ലാവരും കൂടെ ഒരിടത്തിരിക്കുന്നു. അത് ശിവരി നടക്കുന്ന കാര്യമാണ്. ശിവരിയിലെ ഒരിടത്തും നടക്കത്തില്ല, ഒരാശ്രമങ്ങളും നടക്കത്തില്ല. വേണമെങ്കിൽ ഒരു ദിവസം പറ്റും. അല്ലാതെ ഒന്നും നടക്കത്തില്ല. അതിനപ്പുറം അതൊക്കെ അപ്രായോഗികമായ കാര്യങ്ങളാണ്. അതൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും ഇതൊക്കെ ഈ പുരാണങ്ങളിലും രാമായണത്തിലൊക്കെ എഴുതിയിരിക്കുന്നു. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ചടങ്ങ് പോലെ നടത്തുന്നു. ചടങ്ങ് പോലെ അവിടെ ഈ വ്രതമൊക്കെ എടുത്തിട്ട് ആൾക്കാർക്ക് ഇറങ്ങി നടക്കും. അവർക്ക് ഓരോ ആവശ്യങ്ങളും വരും. ആശ്രമങ്ങളല്ല, ആവശ്യത്തിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരുന്ന അത് കിടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ ബോധമില്ലാത്ത ആൾക്കാർ അവിടെയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കൈലാസാശ്രമത്തിൽ ഈ ചാതുർമാസ്യ വ്രതം എല്ലാ വർഷവും അത് ആചരിക്കും. അപ്പോൾ അതിൽ പ്രധാനമായ എന്താണ്? നദികൾ ജലത്തെ മറികടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ജലത്തെ മറികടക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഈ ആചാരഭ്രാന്തന്മാർ ഉണ്ട്, അവർക്ക് ആ പറഞ്ഞ് പണ്ട് പറഞ്ഞ അതുപോലെ തന്നെ ചെയ്യണം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വെള്ളം പോകുന്ന പൈപ്പുണ്ടല്ലോ, പൈപ്പ് പോകുന്നിടം മറികടക്കത്തില്ല, കാരണം അത് ജലമാണ്. ഇങ്ങനെയൊക്കെ ചില നിർബന്ധ ബുദ്ധി, അതുവരെ പോയിട്ട് തിരിച്ചു നടക്കും. പിന്നെ പൈപ്പ് പോകാത്ത വഴി കൂടെ നടക്കും. ആശ്രമത്തിന് പുറത്തിറങ്ങത്തില്ല. ആശ്രമത്തിനകത്ത് തന്നെ പൈപ്പ് മറികടക്കായിരിക്കും. പക്ഷെ മണ്ണിന്റെ അടിയിൽ ഏത് വഴിയൊക്കെ പൈപ്പ് പോകുന്നു എന്നറിയാം? അറിയത്തില്ല. പക്ഷെ കാണുന്നിടത്ത് പൈപ്പ് കണ്ടാൽ മറികടക്കത്തില്ല, കാരണം ജലം. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നു? പ്രതിജ്ഞ എടുക്കുന്ന അങ്ങനെയാണ്, ജലം ഞാൻ മറികടക്കത്തില്ലെന്നാണ്. അപ്പൊ അതും എഴുതി വെച്ചിരിക്കുന്നത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. പണ്ടേതോ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെയുള്ള വ്രതങ്ങളൊന്നും ആവശ്യമില്ല, നടക്കുന്ന കാര്യമില്ല, ഒരിടത്തും നടക്കുന്നുമില്ല. എല്ലാം മാറി. ഇന്ന് സന്യാസിമാരങ്ങനെ ബുദ്ധിയുള്ളവർ തന്നെ ആദ്യം തലയ്ക്ക് ഓളമുള്ളവരല്ലാതെ ആരും എന്ന് പറയുന്നത് കറങ്ങി നടക്കത്തില്ല. വലിയ പ്രശ്നമാണതൊക്കെ. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് കാണണമെന്ന് വെച്ചാൽ അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വരാം. അതിനപ്പുറമൊന്നും കറങ്ങി നടക്കാൻ പറ്റും. പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ സന്യാസത്തിന് ചേരാത്ത പല കാര്യങ്ങളാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. സന്യാസത്തെക്കുറിച്ച് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ പഴയ സന്യാസം ഇന്നത്തെ സന്യാസം തമ്മിൽ പ്രധാനമായി വരുന്ന വ്യത്യാസം ഒന്ന്, ഗുരു സ്ത്രീകളുടെ സന്യാസത്തെ അംഗീകരിക്കുന്നുണ്ട്. പഴയകാലത്ത് സ്ത്രീ സന്യാസത്തെ ബുദ്ധനല്ലാതെ ആരും അംഗീകരിച്ചിട്ടില്ല. മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ യോഗിനിമാരുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം ബുദ്ധന് ശേഷം വന്നതാണ്. അതൊക്കെ ബുദ്ധന് ശേഷം അതിലൊക്കെ പ്രത്യക്ഷപ്പെട്ടതാണ് യോഗിനിമാരെല്ലാം. ആ സന്യാസം എന്ന് പറയുന്ന ഒരു ധർമ്മം ഈ സ്മൃതികളിലോ അല്ലെങ്കിൽ ശങ്കരാചാര്യരോ, ശങ്കരാചാര്യനും ബ്രാഹ്മണനില്ലാതെ ആർക്കുമില്ല ഒന്നും അംഗീകരിക്കുന്നില്ല. ഗുരു അംഗീകരിക്കുന്നുണ്ട് സന്യാസിനിമാർക്ക് സന്യാസം, സ്ത്രീകൾക്ക് സന്യാസമാകാം, അങ്ങനെ അതിന് താല്പര്യമുള്ളവർക്ക് സന്യാസമാകാം. പക്ഷേ സന്യാസിനിമാർക്ക് സന്യാസമാകാം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവർക്ക് സന്യാസിനി മഠം കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സന്യാസിയുടെ വേഷം ഈ വേഷമൊക്കെ കൊണ്ട് സമൂഹത്തിൽ പോയി മിംഗിൾ ചെയ്യാൻ പറ്റത്തില്ല. പുരുഷന്മാർ പോലും പ്രയാസമാണ്. ഇതൊക്കെ സമൂഹവുമായിട്ട് ഇതൊക്കെ വിശ്വസിക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലല്ലാതെ സമൂഹത്തിൽ നിന്ന് പോയി ഇടപഴകാൻ പ്രയാസമാണ്. കാരണം സമൂഹം എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കത്തില്ല പലപ്പോഴും. അപ്പൊ സമൂഹം ചിലപ്പം അധിക്ഷേപിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യും. അപ്പോ സന്യാസ ജീവിതം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സന്യാസാശ്രമങ്ങളും മറ്റും വേണം. അവിടെ മാത്രമേ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റൂ. അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ സന്യാസിക്ക് പോലും സാധ്യമാകും. അപ്പൊ സന്യാസിനി എന്ന് പറയുമ്പോൾ അവർക്ക് അതിനും വലിയ പ്രയാസമാണ്. അവർക്ക് അവരുടേതായ മഠം, അതിനകത്തൊക്കെ ഒതുങ്ങി ഉള്ള ഒരു ജീവിതം മാത്രമേ സാധ്യമാകൂ. അതിന് തയ്യാറുള്ള സ്ത്രീകൾ മാത്രമേ സന്യാസിക്കൂ. അവർ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ സെക്യൂരിറ്റിയും സുരക്ഷിതത്വവും എല്ലാം വേണ്ടി വരും. കാരണം സമൂഹത്തിന് ഇതിനെയൊന്നും അംഗീകരിക്കുന്ന ഒരു മനസ്സില്ല. ഒരു ചെറിയ ന്യൂനപക്ഷം അംഗീകരിക്കും. ഭൂരിപക്ഷം പണ്ടും അങ്ങനെയാണ്, എന്നാലും ഇന്നിപ്പോ അത് കൂടുതലാണ്. കാരണം സന്യാസിമാരെ കുറിച്ചൊക്കെ ഉള്ള മോശമായ വാർത്തകളൊക്കെ വരുമ്പോ പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ അപഹസിക്കുകയും വേണ്ടി വന്ന ശാരീരികമായ ഉപദ്രവം വരെ ഏൽപ്പിക്കും. മുമ്പൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു താന്ത്രികൻ ചില പ്രശ്നങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പല ആശ്രമങ്ങളും ഇവിടെ കയറിയ അതിക്രമങ്ങളൊക്കെ നടത്തി. ആശ്രമങ്ങളുടെ മുകളിൽ മുമ്പിൽ പോയി വികളുണ്ടാക്കി കേരളത്തിൽ തന്നെ ഒരു സന്യാസിയുടെ തലമുടി മുട്ടയടിച്ച് ആൾക്കാരെ പിടിച്ചു നിർത്തി. അപ്പൊ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവും. അപ്പൊ സന്യാസി എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ സുരക്ഷിതമായ രീതിയിൽ വേണം ജീവിക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ ആക്രമണം ഉണ്ടാവും. നിങ്ങൾക്കൊരു സാധാരണ വേഷത്തിൽ നിങ്ങൾക്കൊരു ഉത്സവപ്പറമ്പിൽ പോവാം. പക്ഷെ സന്യാസ വേഷത്തിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ചുണ്ണാമ്പടുത്ത് തലയിൽ പുറട്ടും. അതുകൂടെ നോക്കണം. ഇനി പ്രയാസമാണ്. ഒന്നുമില്ലെങ്കിലും ആൾക്കാർ വളരെ ഒരു അത്ഭുത ജീവിയെപ്പോലെ, അന്യഗ്രഹജീവിയെപ്പോലെ ഇങ്ങനെ തിരിച്ചു നോക്കും. ചിലപ്പോ ഉപദ്രവം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ സന്യാസിനിമാരുടെ കാര്യമോ? അപ്പോ സന്യാസിനി എന്ന് പറഞ്ഞാൽ അപ്പോ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരിതുപോലെ ഏതെങ്കിലും മഠങ്ങളിലോ ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ സുരക്ഷിതമായ രീതിയിൽ ജീവിക്കുക, യാത്ര ചെയ്യുക, എല്ലാത്തിനും അവർക്ക് പ്രത്യേക സുരക്ഷിതത്വം വേണം. സാധാരണ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റും, സന്യാസിനിക്ക് അത് പറ്റില്ല. കൂടുതൽ ഭൗതികമായി അസ്വാതന്ത്ര്യമാണ് വരുന്നത്. ഒരാൾക്ക് മാനസികമായി ആധ്യാത്മികമായൊക്കെ സ്വാതന്ത്ര്യം എന്ന് പറയാം, അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. പക്ഷെ ഭൗതികമായി എന്ത് വരും? ഒരുപാട് അസ്വാതന്ത്ര്യം വരും. ജനങ്ങളുമായിട്ട് ഇടപഴകാൻ പറ്റത്തില്ല, ജനങ്ങളിൽ നിന്നെപ്പോഴും അകന്നു നിൽക്കുകയുണ്ട്. നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇടപഴകാൻ പറ്റും, പുറത്തു പോയൊരു വ്യക്തിയുമായിട്ട് ഇടപഴകണമെന്നുണ്ടെങ്കിൽ സമൂഹമായിട്ട് ഇടപഴകാൻ പറ്റില്ല. കാരണം വേഷവും ഇതുമൊക്കെ എന്താണ്? ഇത് സമൂഹത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നതാണ് ഇതല്ല ഈ വേഷഭൂഷ. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം ഒരാൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അവരിതിനും തയ്യാറാവണം. എന്താണ്? ഒതുങ്ങി ജീവിക്കുക, എവിടെയെങ്കിലൊക്കെ ഒതുങ്ങി ജീവിക്കാൻ. ഒരു മതിൽക്കെട്ടിനുള്ളിൽ ജീവിക്കാൻ തയ്യാറായാലേ സന്യാസത്തിന് തയ്യാറാവാം. ആ സന്യാസിന്മാർക്കത് വളരെ നിർബന്ധമാണ്. അതാണ് പലരും പ്രസിദ്ധരായ സന്യാസിനിമാർ തന്നെ നൂറുകണക്കിന് ആൾക്കാരുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്ന ഇതുകൊണ്ടാണ്. പ്രധാനമായിട്ടും അവരുടെ സുരക്ഷിതത്വത്തെ കരുതിയാണ്. അങ്ങനെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവരാരും അധിക്ഷേപിക്കില്ല. ഇപ്പൊ ശാരീരികമായി ഉപദ്രവിക്കുക അല്ല ഞാൻ പറയുന്നത്, വാക്കുകളുണ്ട് പോലും അധിക്ഷേപിക്കും. അത് കുറെ ഒരാൾക്കൂട്ടത്തിനാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പൊ തന്നെ ഇവിടെ ശിവരി തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സന്യാസിമാരെല്ലാം കാറിലാ യാത്ര ചെയ്യുന്നത് പൊതുവെ. എന്തുകൊണ്ടാണ് കാറിൽ യാത്ര ചെയ്യുന്നത്? പൊതു ഗതാഗതമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ പ്രശ്നങ്ങളാണ്. എന്നുവെച്ചാൽ പൊതുഗതാഗതം ഉപയോഗിക്കുമ്പം സമൂഹത്തിന്റെ മധ്യത്തിൽ ചെല്ലേണ്ടി വരും. അങ്ങനെ ചെല്ലുമ്പോൾ ആൾക്കാർ സംശയദൃഷ്ടികളെ നോക്കും, അപഹസിക്കും, പലതും വരും. അപ്പൊ ആ സാഹചര്യങ്ങളെയൊക്കെ നേരിടുക എന്ന് പറയുന്നത് വളരെ മനസ്സ് ശാന്തമായി കൂളായി നേരിടുക എന്ന് പറയുന്നത് വളരെ വളരെ തിദിക്ഷയുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും അത്തരം പല സന്ദർഭങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്തു പിന്നെ കുറച്ച് പ്രായം വയസ്സൊക്കെ ആയി കഴിഞ്ഞ ആൾക്കാർ അധികം ശ്രദ്ധിക്കത്തില്ല. ചെറുപ്പക്കാരാണെങ്കിൽ ഒരു കാരണവശാലും പൊതുഗതാഗതം ഒന്നും ഉപയോഗിക്കാൻ പോകരുത് സന്യാസി വേഷത്തിൽ. അതും സന്യാസിയുടെ ഫുൾ വേഷത്തിൽ തല മുണ്ടനം ചെയ്ത് കാവ്യൊക്കെ പുതച്ച് അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പോ സ്വകാര്യ വാഹനങ്ങളിലെ യാത്ര ചെയ്യാവും, ക്ഷണിക്കുന്നിടത്തേ പോകാവും. മാർക്കറ്റിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വളരെ പ്രയാസമാണ്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ തമിഴ്നാട്ടിൽ കാളച്ചന്തയിൽ പോയിട്ടുണ്ട് ഈ വേഷത്തിൽ തന്നെ മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. അപ്പം അവിടെ പോയി പശുക്കളെയൊക്കെ വാങ്ങിയിട്ടുമുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, വലിയ മുറിവൊന്നും പറ്റാതെ ഇറങ്ങി പോന്നിട്ടുണ്ട്. എന്നാലും അത് ഒക്കെ റിസ്ക്കാണത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോ പൊതുവെ ആൾക്കാരെ ശ്രദ്ധിക്കാതിരിക്കും. ഏതെങ്കിലും ഒരുത്തൻ അവന്റെ മനസ്സിലൊരു വികൃതി തോന്നിയാണ് ഏതെങ്കിലും ഒരുത്തരുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. പക്ഷെ അത് സാഹസികമായ പ്രവൃത്തിയാണ്, പിന്നെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സന്യാസിമാർ കാറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ സാധാരണക്കാർ പേർക്ക് ഇവരൊക്കെ ഇപ്പൊ ഭയങ്കര ഇതായിപ്പോയി, സൗകര്യമായിപ്പോയി. അല്ലാതെ സഞ്ചരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കാറിലൊക്കെ സഞ്ചരിക്കുന്നത്. അറിയത്തില്ല പുരുഷന്മാരുടെ കാര്യം ഇതാണെങ്കിൽ സ്ത്രീകളുടെ കാര്യം എന്താണെന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ആവേശമായിട്ട് ഇങ്ങനെ സന്യാസമൊക്കെ സ്വീകരിക്കുന്നു, അതൊക്കെ അതിനുള്ള അല്ല. അതുകൊണ്ട് എന്താണോ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ ശരി ഓക്കെ. പഴയകാലത്ത് നിന്ന് കാട്ടിലൊക്കെ പോയിരിക്കാൻ വേണ്ടി ഇവിടെ ആകുമ്പോൾ പൊതുജനത്തിന് ശല്യമില്ല. പിന്നെ അതൊന്നും പറ്റത്തില്ല. ഇവിടെ ചെന്നാലും ജനങ്ങളാണ്, ജനസാഗരമാണ് അവിടെയാണ്. പിന്നെ നിങ്ങളൊരു സന്യാസിയാണ്, നിങ്ങളുടെ കൂടെ 10 പേര് നിങ്ങളെ ചുറ്റുമുണ്ട്, പുരുഷന്മാർ. ഒരു സന്യാസിയാണ്, 10 പുരുഷന്മാർ ചുറ്റുമുണ്ടെങ്കിൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അവർക്കൊരു എന്താണ് ഒരു ഭയം വരും, 10 പേര് കൂടെ ഉണ്ട്. അങ്ങനെയുള്ളവരൊന്നുമില്ല, ആവശ്യം ഒറ്റയ്ക്കാണ് പോവേണ്ടത് പ്രശ്നമാണ്. ഇനി ഒരു സ്ത്രീയോടുകൂടിയാണ് യാത്ര ചെയ്യുന്നതെന്നിരിക്കട്ടെ, ആ സ്വന്തം അമ്മയായാലും ശരി സഹോദരി ആയാലും ശരി, ജനം അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങള് സന്യാസിമാർ യാത്ര ചെയ്യാൻ പാടില്ല. സ്വന്തം അമ്മയോടൊപ്പം പോലും സമൂഹത്തിൽ നിങ്ങൾ പൊതു ഗതാഗതം ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. ചെയ്താൽ സമൂഹം അതൊന്നും അറിയത്തില്ല. ഒരു ഒരു വലിയൊരു സമൂഹമാണെങ്കിൽ പറ്റും, ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ഉള്ളതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ യാത്രയാണെങ്കിൽ ശരി. അതുപോലെ ഒരു സന്യാസിന് ഒരിക്കലും ഒരു സന്യാസിയോടൊപ്പം യാത്ര ചെയ്യാൻ പൊതു രംഗത്ത് ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റില്ല. ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൽ കല്ലെടുത്തറിയും, ചില ചാണകന്മാരി തലയിൽ പോത്തും, അങ്ങനെയൊക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് അവിടെ ചെയ്യുന്നത്. കാരണം ജനങ്ങൾ പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ യുവാക്കളൊക്കെ ഒരുപാട് കഞ്ചാവിനും ലഹരിക്കുമൊക്കെ കീഴ്പ്പെട്ടവരാണ് ഒരുപാട് പേര്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഈ വേഷം ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് പലതെന്ന് തോന്നും, എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്ന് തോന്നും. അവർക്ക് സമൂഹത്തിൽ നിന്ന് ഒരു ഹീറോ ആകണമെന്ന് തോന്നും. ഞാൻ ഈ സന്യാസമൊക്കെ ആകുന്നതിന് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു സന്യാസി വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ബസ് കയറി, ഞാൻ സ്ഥിരം കയറുന്ന ബസ്. അയാൾ കണ്ടക്ടറുടെ സീറ്റിൻ്റെ അടുത്തിരുന്നു. കുറേ ആൾക്കാർ സ്കൂൾ കോളേജ് പിള്ളേരൊക്കെ അതിനകത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇയാളെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കിതിനെ കുറിച്ചൊക്കെ ധാരണ ഉള്ള സമയമാണ് സന്യാസത്തെ കുറിച്ചൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് ആളിറങ്ങാൻ വേണ്ടി ബസ് അടിച്ച് നിർത്തി. നിർത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരുത്തൻ ആ ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങി. അന്ന് ഈ പട്ടിക്കടകളുണ്ട്, പട്ടിക്കടകളുടെ സൈസ്, പിന്നെ പാത്രത്തിൽ ചുണ്ണാമ്പ് ഇങ്ങനെ നിറച്ച് വെച്ച് മുറുക്കുന്നവർക്ക് വേണ്ടി. ഒരുത്തൻ അങ്ങോട്ട് ഇറങ്ങി കൈ കൊണ്ട് ഒരു പിടി ചുണ്ണാമ്പ് വാരി കൊണ്ട് നീ അവിടെ തലയിൽ മുഴുവൻ ഇങ്ങനെ കഴിച്ച്. ഒരു കാര്യമില്ല, ആകെ വിഷമിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കുറച്ച് അടുത്തൊരു സ്റ്റോപ്പ് ഒന്ന് പോയാൽ ഇറങ്ങി, വേദന പൊള്ളൽ സഹിക്കാൻ വയ്യാതായിരിക്കും, ഇറങ്ങിപ്പോയി. മലയാളിയാണോ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് കണ്ടതിന് ശേഷമാണ് ഞാൻ സ്വാമി ആയത്. അപ്പോ അതുകൊണ്ട് ഈ സന്യാസിനിമാർക്ക് സ്ത്രീകൾക്ക് സന്യാസം കൊടുക്കാന്ന് വെച്ചാൽ സന്യാസം കൊടുക്കുന്നവർ അവർക്ക് പൂർണമായ സുരക്ഷിതത്വം ഉറപ്പിക്കും. അതും വളരെ എവിടെയെങ്കിലും ഒതുങ്ങി താമസിക്കുന്നതിനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് നിൽക്കാം, ഇതിനകത്ത് തന്നെ വന്ന ആൾക്കാർ ജീവിതം വിളിക്കും ചിലപ്പോൾ ഈ വേഷത്തിലൊക്കെ നിന്ന്. ഇപ്പോഴും കുറവാണ്, പണ്ട് കൂടുതലുണ്ടായിരുന്നു. ഇതിനകത്ത് വന്ന് ജീവിതം വിളിക്കുന്നതൊക്കെ പണ്ട് സർവ്വസാധാരണമാണ്. ഞാനിവിടെ വന്ന കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് ഈ വർക്കലയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചീത്ത ഉറപ്പാണ്. അതുവഴി നടന്നു വന്നു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഒരു ചീത്ത വിളി. അത് സ്ഥിരം വൈകുന്നേരം ഞാൻ ഇവിടെ പാവനാശത്ത് പോകാറ്, നന്ന അവിടെ പോകാൻ വേണം, ഇത്രയും തിരക്കൊന്നും സ്ഥിരം പോകാൻ. എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഒരു അപശബ്ദം പറയാതിരിക്കത്തില്ല, നമ്മൾ കേൾക്കാതെ തന്നെ കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ അതൊരു ശീലമായി. മിക്കവാറും ആരെങ്കിലും എന്തെങ്കിലും പ്രധാനമായിട്ടും വിളിക്കുന്ന പച്ചരിക്കുണ്ടാകുന്നതാണ് ചീരുന്ന ചീത്തയും പറയും. അപ്പൊ അത് ആൾക്കാർക്ക് ഒരു രസമാണ് ഇങ്ങനെ ഒരാളെ കളിയാക്കുക എന്ന് പറയുന്നത്. അത് പ്രായവും ഒരു പ്രധാന ഘടകമാണ്, ചെറുപ്പമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ നിന്നുള്ള സന്യാസത്തോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്, നിങ്ങളിവിടെ വരുന്നു, ഏതെങ്കിലും ഭക്തന്മാർ വരുന്നു, നിങ്ങളുടെ കാര്യത്തോട്ട് തൊഴുകുന്നു, ഇതുപോലെ എല്ലാവരും കാര്യത്തോട്ട് തൊഴുകുന്നു, സ്വാമി ആയിക്കഴിഞ്ഞാൽ സുഖമായിരിക്കും, ഇങ്ങനെ നമുക്ക് വിചാരിച്ച് സന്യാസത്തെ ഒരു പ്രലോഭനമായൊന്നും സ്വീകരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതിൽ കൂടുതൽ തിരസ്കാരങ്ങളും അവഹേളനവും എല്ലാം. അതുകൊണ്ടാണ് ഈ സന്യാസിമാരെല്ലാം എപ്പോഴും അവര് എന്തെങ്കിലുമൊക്കെ ഒരു ചുറ്റുവട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും, സമൂഹത്തിൽ നിന്ന് മാറിയാണ് അവരുടെ സഞ്ചാരം എല്ലാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഭക്തജനങ്ങളോടൊപ്പം സഞ്ചരിക്കും. ഇപ്പൊ ഗുരുവിന്റെയൊക്കെ കാലത്ത് തന്നെ ഗുരു അറിയപ്പെടാതിരുന്ന ഒരു കാലമുണ്ട്, അന്നൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം അന്നാരും അറിയത്തില്ലല്ലോ, അങ്ങനെ സഞ്ചരി ചിലപ്പോൾ ആൾക്കറിയായിരിക്കും. നിങ്ങൾ ഈ വേഷങ്ങളിലൊന്നും ഒരു ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായ വേഷവിധാനത്തോടുകൂടി എവിടെയെങ്കിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഭ്രാന്തനൊന്നും വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ, ഇന്ന് അങ്ങനെ വിചാരിച്ചാലും പ്രശ്നമാണ്. അവർ പിടിച്ചെവിടെയെങ്കിലും കൊണ്ടുപോയി ഏതെങ്കിലും ഷെൽട്ടറുകളിൽ കൊണ്ടുവരും. പണ്ട് പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്നൊക്കെ കഴിയുമായിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചതിന് ശേഷം പിന്നെ ഗുരു സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് പോലും വെള്ളവസ്ത്രമായിരുന്നിട്ടുള്ളൂ. അപ്പൊ ഇന്നോ ഈ വേഷമൊക്കെ മാറിക്കഴിയും. അപ്പൊ ഇത് എന്താണോ, ശരിക്കും വേഷമൊക്കെ കെട്ടിക്കഴിഞ്ഞാല് ഈ വിളകളുണ്ടല്ലോ വയലിലൊക്കെ, വയലിലൊക്കെ കിളി വരാതിരിക്കാൻ വേണ്ടി ഓരോ രൂപങ്ങൾ ഇങ്ങനെ കെട്ടിവെക്കും. എന്താണ് അതിനെന്താ പറയുന്നു? ആ കോലം കെട്ടിയപ്പോ ഈ സന്യാസി കെട്ട കണ്ട ആൾക്കാർ ഓരോ കോലം കെട്ടി അങ്ങനെ കാണത്തുള്ളൂ. അത് നമ്മുടെ മനസ്സിൽ വേണം, അല്ല നമ്മളെന്തോ ദിവ്യന്മാരാണെന്നും പറഞ്ഞ് ചാടി പുറത്തിറങ്ങരുത്. പിന്നെ ഓരോ ഏരിയക്കും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഹരിദ്വാർ ഋഷികേശിലൊക്കെ കുറെ ഭേദമാണെന്നേ പറയാൻ പറ്റും. ഇന്ന് അവിടെയും ആൾക്കാർ, പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇന്നങ്ങനെ ഇന്ന് അവിടെയും സന്യാസിമാരെ അധിക്ഷേപിക്കുന്നതും ട്രെയിനിലൊക്കെ വെച്ച ആൾക്കാർ ഒരുപാട് ചീത്ത വിളിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമൊന്നും പ്രതികരിക്കാതെ വളരെ ഒതുങ്ങി ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാകാതെ പാവം പോലെയൊക്കെ ഇരുന്നാൽ രക്ഷപ്പെടാം. എന്തെങ്കിലും ഒരു വാക്ക് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. എന്നിട്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര മുഴുവൻ. വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എനിക്ക് വ്യക്തിപരമായി. അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് എന്നെ എനിക്ക് പറയാൻ പറ്റും. ആ സാഹചര്യമല്ല ഇപ്പം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് സന്യാസം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം സാഹചര്യങ്ങളും സന്യാസത്തിലേക്ക് വരുന്നവർ വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പ്രവർത്തനത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ആ പ്രവർത്തന മണ്ഡലത്തിൽ ഒതുങ്ങി നിന്ന് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ കുഴപ്പമില്ല. അല്ലാത്തവരെല്ലാം സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവരെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ എന്താണ്, സന്യാസം അങ്ങനെ ഒരു സമൂഹത്തോട് ഇടപഴകി പ്രവർത്തിക്കാനുള്ള ഒന്നല്ല. പ്രവർത്തിക്കാം, പക്ഷേ അത് ഇവിടെ നമ്മുടെ ആശ്രമങ്ങളോ അങ്ങനെയുള്ള ഇതിനെ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കി അതിനെയോ ഒക്കെ ചുറ്റിപ്പറ്റി എന്നുള്ള ഒരു പ്രവർത്തനം. അതേ പറ്റും. അതിനപ്പുറമൊന്നും സാധ്യമാകത്തില്ല. അല്ലെങ്കിൽ ഇനി അതും മാറി വരും. സന്യാസം എന്ന് പറയുന്നത് അതിനും ഭാവിയിൽ വരുമ്പോൾ, ഇപ്പോൾ ഒരുപാട് പേര് കുടുംബജീവിതം ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അവര് ഇപ്പൊ യോഗി ആദിത്യനാഥ് ഒരു സന്യാസിയാണ്, ഉള്ളി മുഖ്യമന്ത്രി ആയിരിക്കുന്നില്ല എന്നിവ ശരിയാണ്. പക്ഷെ അവരൊക്കെ എന്താണ്, ഒരു പ്രബലമായ ഒരു രാഷ്ട്രീയത്തിന്റെ പിന്നിലൊക്കെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് അതെല്ലാം വലിയ പ്രൊട്ടക്ഷനാണ്. അപ്പോ നേരിട്ടുള്ള പരിഹാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്നിപ്പോ പരിഹസിക്കുന്ന നേരിട്ടല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വളരെയധികം അപമാനിക്കുന്നുണ്ട്. ഇത്രയും വലിയ സ്ഥാനത്തിരുന്നിട്ട് കൂടി എന്തിന്റെ പേര്? സന്യാസത്തിന്റെ പേര്. സന്യാസത്തിന് അവരും കളങ്കമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും. അപ്പൊ ഈ ഇപ്പൊ കൂടുതലും പ്രശ്നം വരുന്നത് സന്യാസികളുടെ പേരിൽ ഇങ്ങനെ കളങ്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അത് ശരിയായിരിക്കുന്നില്ല, തെറ്റായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ടിങ് വന്നു കഴിഞ്ഞാൽ, സമൂഹ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സന്യാസി തീർന്നു. അതാണ് ഒരു പ്രധാന കാരണം. ചിലപ്പോൾ അയാൾ നിരപരാധിയായിരിക്കും, ചിലപ്പോൾ അയാൾ തെറ്റുകാരനായിരിക്കും. എന്തായാലും അത് ബാധിക്കുന്നവരെ മറ്റുള്ളവരെ. അതുകൊണ്ട് സന്യാസത്തിന്റെ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന വൈഷമ്യങ്ങൾ, അതിനെക്കുറിച്ച് സന്യാസത്തിൽ ഇറങ്ങുന്ന ഒരാൾ ബോധവാനായിരിക്കണം, അതിന്റെ കരുതലും വേണം. അയാളെ സൂക്ഷിച്ചു വേണം. എന്നുവെച്ചാൽ സമൂഹം സന്യാസിക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പെണ്ണോ ആണോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ വേഷത്തിലല്ലാതെ ഏതൊരു സമൂഹത്തിലാണോ നിങ്ങൾ നിൽക്കുന്ന പ്രവർത്തിക്കുന്നത്, ആകെ ഒരു സുരക്ഷിതത്വം നിങ്ങൾ വേഷത്തിൽ പോയാൽ കിട്ടത്തില്ല. അതാണ് പ്രശ്നം. കാരണം സമൂഹം ഈ വേഷത്തിലൊരാളെ കാണുമ്പോൾ അന്യനാണെന്നാണ് തോന്നുന്നത് സമൂഹത്തിൽ. നമ്മളുടെ ഒരാളായി സമൂഹത്തിന് തോന്നത്തില്ല. അതാണ് പ്രശ്നം. നമ്മളെല്ലാവരും ആത്മസഹോദരാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും അവർക്ക് തിരിച്ചു തോന്നത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു ജീവിതത്തിന് മെച്ചമുണ്ട്, നേട്ടമുണ്ട്, നല്ലതാണ് അതുകൊണ്ട് എന്നൊക്കെ ഒരാൾ കരുതുന്നെങ്കിൽ ഒരാൾക്ക് സന്യാസ ജീവിതത്തിലേക്ക് ആകാം. പക്ഷെ ഈ മുൻകരുതലുകളെല്ലാം കഴിഞ്ഞു വരും. അങ്ങനെ ഒരു ജീവിതത്തിന് തയ്യാറാണ്. പൊതുവെ ശിവരിയിലെ സന്യാസിമാരെല്ലാം കുറച്ച് ഒതുങ്ങി ജീവിക്കുന്നവരായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ചില സന്യാസിമാർ രാഷ്ട്രീയത്തിലും അവിടെയും ഇവിടെയൊക്കെ ചാടിയാൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഒരുപാട് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു. അത് ശിവീകരിക്കും, അത് കേൾക്കേണ്ടി വന്നു. അതെല്ലാവരെയും ബാധിക്കും. രാഷ്ട്രീയത്തിലൊക്കെ സന്യാസി പോകുമ്പം ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പല സന്യാസിമാരും പറയാറുണ്ട്. അവർ സമൂഹത്തിൽ ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് ഞാൻ പറയാറുള്ള ഇതാണ്, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുക. സന്യാസത്തിൽ നമുക്ക് സമാധാനമായി ജീവിക്കണമെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കും. അതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ. അവരുടെ സന്യാസിമാര് സമൂഹത്തിൽ ഇറങ്ങി ഒരു പ്രവർത്തനം ചെയ്യാറില്ല. അവർക്ക് സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ പ്രവർത്തിക്കും. അതിനപ്പുറം അവർ പ്രവർത്തിക്കാറുണ്ട്. പിന്നെ ചില നമുക്ക് ചില റിലീഫ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതും ഒരു പ്രത്യേക സാഹചര്യം. അല്ലെങ്കിൽ അവരിപ്പോ സ്കൂൾ നടത്തും, ആശ്രമം നടത്തും, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവരുടെ സ്ഥാപനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ വളരെ ഡിസിപ്ലിനിൽ ജീവിക്കുന്നവരാണ്. എന്നിട്ട് കൂടി അപ്പൊ അവരങ്ങനെ ജീവിക്കുന്നുണ്ട്, അത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കാതെ അവർ ജീവിക്കുന്നു. അപ്പൊ സന്യാസത്തിൽ വന്നിട്ട് പിന്നെ സന്യാസം ടെൻഷൻ ഉണ്ടാക്കിയാൽ അത് പ്രശ്നമാണ്. പിന്നെ സ്കൂള്, ആശ്രമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും, അത് മറ്റൊരു വിഷയമാണ്. അതിൽ തന്നെ നടത്താൻ പാടില്ല എന്നല്ല, അതൊക്കെ സന്യാസിമാർക്ക് ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. ചെയ്യണം, കാരണം ഇന്ന് സന്യാസി എന്ന് പറയുമ്പോൾ തൻ്റെ ഉപജീവനത്തിലുള്ള വക സന്യാസിനെ കണ്ടെത്തണം. അപ്പോൾ പ്രവർത്തനമില്ലാതെ നടക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതും ആവശ്യമാണ്. അല്ലാതെ പണ്ടത്തെ പോലെ ഭിക്ഷയെടുത്ത് ജീവിക്കാൻ പറ്റില്ല. സമൂഹത്തിന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ, പണയും കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു സാധാരണ സന്യാസി അവിടെ സന്യാസി ജീവിതത്തിലേക്ക് വന്നു, ഇയാളൊരു വലിയ ദിവ്യനാണ് എന്ന് പറഞ്ഞ ആൾക്കാർ വന്ന് ഇയാളെ പൂജിച്ച് ഇയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണഗതി സംഭവിക്കില്ല. വടക്കേന്ത്യയിലൊക്കെ കുറച്ചൊക്കെ സംഭവിക്കുന്നുണ്ട്, അതും വളരെ കുറവാണ്. ഒരു സ്വാമി പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു പേരെടുത്ത് കഴിഞ്ഞു, അപ്പോൾ കുറെ സ്വാമിക്ക് കുറെ വിശ്വാസികളോ ശിഷ്യന്മാരോ അനുയായികളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാമിക്ക് വരുമാനം ഉണ്ടാവും, അപ്പോൾ ആ സ്വാമിയെ ചുറ്റിപ്പറ്റി കുറച്ച് ശിഷ്യന്മാരുണ്ടാവും. അപ്പോൾ ആ സ്വാമിയുടെ പ്രവർത്തനമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം മുമ്പോട്ട് പോകും. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ നടക്കുന്നത്. അപ്പോഴും ഒരാളെ ആശ്രയിച്ച് സന്യാസി നിൽക്കേണ്ടി വരും. അവിടെ ഇപ്പം നിങ്ങൾ ഇരുമ്പോൾ ഗുരുവിനെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ ഗുരുവിന് വിശ്വാസമുള്ളവർ എന്ത് ചെയ്യുന്നു, ഈ പ്രസ്ഥാനത്ത് വളർത്താൻ നോക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകും. അങ്ങനെയാ സംഭവിക്കുന്നത്. അത്രയൊക്കെ സാധിക്കും ഒരു സ്ഥാപനമായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വതന്ത്രമായ വ്യക്തിത്വം കൊണ്ട് ജനങ്ങളെ ആകർഷിക്കാനും സമ്പത്ത് സ്വരൂപിക്കാനും പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാനൊക്കെ കഴിവുള്ളവരായിരിക്കും. അത് വളരെ ചുരുക്കം പേർക്ക് അത് കഴിയത്തുള്ളൂ. അത് ഏത് രീതിയിലായാലും ശരി, നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ സന്യാസം എന്ന് പറയുന്ന ഒരു ഒതുങ്ങിയ ജീവിതമേ അവിടെ സാധ്യമാകും. പിന്നെ ഇതുപോലെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് നിങ്ങളെ കൊണ്ട് ചില ആവശ്യങ്ങളും, ഒരു പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യണം, അപ്പൊ അതിനവർക്കൊരു സാമ്യം വേണം, വിളക്ക് കൊടുത്തിട്ട് അങ്ങനെയുള്ള ഒരു ചില വിശ്വാസങ്ങളുടെ പേരിലാണ്. അപ്പൊ അവർ ഗുരുദേവന്റെ ഒരു പടം വയ്ക്കും, അതിന്റെ മുമ്പിൽ അവർ വിളക്ക് കൊടുക്കണമെങ്കിൽ ശിവേരിന്നൊരു സ്വാമി വരട്ടെ കൊടുത്തു. ഒതു കഴിയുമ്പോൾ ഇത് ചെയ്തതിന് ഒരു ദക്ഷിണ. അപ്പൊ സ്വാമിക്കൊരു വരുമാനമാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് സമൂഹമായിട്ടുള്ള ബന്ധം നടക്കുന്നത്. അപ്പൊ അത് ജോലിയാണോന്ന് വെച്ചാൽ ആണോ, ഒരു വരുമാനമാണോന്ന് വെച്ചാൽ ആണോ. അതുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകും. അപ്പൊ ക്ഷണിക്കുന്നവരുടെ ബഹുമാന ആദരവ് എല്ലാം കിട്ടും. പക്ഷെ അത് മനസ്സിലാക്കണം, അവിടെ മാത്രമേ കിട്ടൂ. അവിടുന്ന് പൈസ വാങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വരികയാണെങ്കിൽ അപ്പോൾ അറിയാം. അപ്പൊ അവിടുന്ന് തന്നെ കാറും കയറിക്കൊള്ളു, വേറൊരു കാറ് പൈസ പോകേറ്റ് വെച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങെത്തുന്നതിന് ഇടം പല പ്രയാസങ്ങളും നേട്ടേണ്ടി. അതുകൊണ്ട് ഈ സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പ്രായോഗികമായ പല വശങ്ങളും ഉണ്ട്. അതുകൂടെ സന്യാസത്തിലേക്കൊക്കെ ഇറങ്ങുന്നവർ അതുകൂടെയൊക്കെ അറിഞ്ഞിരിക്കും. അത് ഞാനിപ്പോൾ പറഞ്ഞ പ്രത്യേകിച്ച് സന്യാസത്തെ കുറിച്ച്, സന്യാസിമാരെ കുറിച്ചല്ല, സന്യാസിനിമാരെ കൂടെ കുറിച്ച് അറിയേണ്ടതാണ്. അവർക്ക് ഇത്തരം പ്രയാസങ്ങൾ ഡബിളാണ്. പിന്നെ ഇതില് ഒരു സുഖമുള്ള എന്താണോ, ഭക്തന്മാര് വിശ്വാസികളെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ആശ്വാസം, അവര് കാലിലൊക്കെ തൊട്ടത്തോളും ചെറിയ പൊതിയൊക്കെ കൈത്തരും. അതുകൊണ്ട് അതാണ് പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള എന്താണോ സന്തോഷവും സമാധാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞു വേണം സന്യാസത്തിൽ ഒരാൾ മുമ്പോട്ട് പോകേണ്ടത്.